അതായത് ഇവിടെ ചർച്ച ചെയ്യുന്ന സമാധിയെ കുറിച്ച്, സമാധിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഇവിടെ മാത്രമല്ല, പലരും ചർച്ച ചെയ്യും. എന്ന് വെച്ചാൽ അദ്വൈതത്തിന് മാത്രമല്ല യോഗത്തിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോ അദ്വൈതത്തിൽ സമാധി ചർച്ച ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഇത്തരം ജീവൻ മുക്തിക്ക് വേണ്ടി, അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ സമാധി ചർച്ച. ജീവൻ മുക്തി എന്ന് പറയുന്ന ഒരു സംഗതി സംഭവിക്കണമെങ്കിൽ സമാധി കൂടിയേ തീരൂ എന്നാണ് സമാധി പ്രക്രിയയിൽ പറയുന്നത്. പറഞ്ഞല്ലോ, അദ്ദേഹത്തിൽ പല പ്രക്രിയകളുണ്ട്, വിചാര രീതികളുണ്ട്. സമാധി പ്രക്രിയ പറയുന്നത് ഇതാണ്. എന്താണ് ജീവൻ മുക്തി വേണമെങ്കിൽ എന്ത് വേണം? അപ്പോ സമാധിക്ക് ഒരു കാര്യം കൂടെ നിർബന്ധമായി പറയുന്നു. സന്യാസം അദ്വൈതികൾ സന്യാസം വേണം. അപ്പൊ സന്യാസം, സമാധി, ജീവൻ മുക്തി ഇതാണ്. ഇനി സന്യാസം വേണ്ട എന്ന് പറയുന്ന പക്ഷമുണ്ട്, അത് പിന്നീട് നമ്മൾ ചർച്ച ചെയ്യും. ഇപ്പൊ സന്യാസ പക്ഷമാണ്. വൈരാഗ്യം ഉള്ളവരാണ് സന്യസിക്കുന്നത്. അതില് മന്ദവൈരാഗ്യം വരാം, തീവ്ര വൈരാഗ്യം വരാം. മന്ദവൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താണോ, എന്തെങ്കിലും ചെറിയ പ്രയാസം വന്നു, ചിലപ്പോ കോളേജിൽ പഠിക്കുകയായിരിക്കും, ഇന്നത്തെ ഭാഷ പറഞ്ഞ ഏതെങ്കിലും പെമ്പിളത് തേച്ചിട്ട് പോകും, ഉടൻ ആശ്രമത്തിലോടി പോകുന്നു, സന്യസിക്കുന്നു. എന്താ സമയം അത് പിടിച്ച്, കാരണം സ്വാമിയുടെ അടുത്തൊക്കെ ഒരുപാട് പേര് വരാറുണ്ട് ഈ കേസുമായിട്ട്. മന്ദവൈരാഗ്യം ശരിയാവത്തില്ല, കുറച്ച് ദിവസം കഴിയുമ്പോ പ്രയാസമൊക്കെ ഒന്ന് മാറും. അങ്ങനെ വരുന്നവരെ നമ്മൾ ഉപദേശിച്ചു വിട്ടാ മതി, നിസ്സാരം ഉണ്ടോ, കുറച്ച് കഴിയുമ്പോ ശരിയാവും. വൈരാഗ്യം വിരക്തി എന്ന് പറയുന്ന ഒന്നാണ്. ആ അത് തന്നെ ഈ പറയുന്നു, ഇപ്പൊ പറഞ്ഞത് കോളേജിൽ നിന്നല്ലേ ഇങ്ങോട്ട് വന്നത്, കോളേജ് കഴിഞ്ഞ് എന്നെ പ്രശ്നം ഉണ്ടായാലും. കണ്ടിട്ടൊരു മന്ദവൈരാഗ്യമാണെന്ന് തോന്നുന്നു, അതുകൊണ്ടാ ചോദിച്ചത്. അത് ശരി, അപ്പൊ സ്വാമി ഇന്റർവ്യൂ ചെയ്തെടുത്താണ്. അപ്പൊ കോളേജിൽ നിന്ന് വന്നതല്ല, കോളേജ് കഴിഞ്ഞിട്ടാവും, അപ്പൊ വലിയ പ്രശ്നമില്ല. എന്തായാലും അത് കഴിഞ്ഞല്ലോ, അതുവരെ പിടിച്ചതെന്നല്ലോ. മന്ദവൈരാഗ്യമുള്ളവർ സന്യസിക്കാൻ പാടില്ലെന്നോ. അന്ന് വെച്ചാ ആ വൈരാഗ്യത്തോടുകൂടി സന്യസിക്കാൻ പാടില്ല. അപ്പൊ മന്ദവൈരാഗ്യമായി ആശ്രമത്തിൽ വന്ന് കുറെ കാലം ഇരിക്കുമ്പോൾ തീവ്ര വൈരാഗ്യം വന്ന് സന്യസിച്ചാൽ അത് കുഴപ്പമില്ല കേട്ടോ, അങ്ങനെ സംഭവിക്കാം. വന്നപ്പോ മന്ദമായിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോ എന്തായി, ചൂട് കൂടി തീവ്രമായി. അതല്ല ഇവിടെ പറയുന്നു, ബ്രഹ്മചാരിയോ ഗൃഹസ്ഥനോ വാനപ്രസ്ഥനോ ഒക്കെ, ഇന്ന് വാനപ്രസ്ഥന ഇല്ല, വാനപ്രസ്ഥത്തിന് പകരമാണ് ഫ്ലാറ്റ് പ്രസ്ഥം. ഫ്ലാറ്റ് പ്രസ്ഥം എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഈ ആശ്രമങ്ങളിൽ തന്നെ വന്ന് ഫ്ലാറ്റ് താമസിക്കുന്നവരുണ്ട്, അതിനാണ് ഫ്ലാറ്റ് പ്രസ്ഥം എന്ന് പറയുന്നത്, പഴയ വാനപ്രസ്ഥം. അതിന് അങ്ങനെയാവാം, കാരണം പഴയ കാലത്ത് വാനപ്രസ്ഥം എന്ന് വെച്ചാലും കാട്ടിപ്പോണം, ഇപ്പൊ കാട്ടി പോകാൻ പറ്റില്ലല്ലോ. സന്യാസത്തിനാണെങ്കിലും ആശ്രമത്തിൽ പോകണം, വാനപ്രസ്ഥത്തിനാണെങ്കിലും ആശ്രമത്തിൽ പോകണം. അപ്പോ പഴയകാലത്ത് വാനപ്രസ്ഥനും ഭാര്യയുമായിട്ടാ പോകുന്നു, മലപ്രസ്ഥാനത്തിന് കാട്ടി പോകുന്നു, ഭാര്യയും ഭർത്താവും കൂടെയാണ്. അപ്പൊ ഇന്ന് ഫ്ലാറ്റ് പ്രസ്ഥത്തിന് പോകുന്നു, അങ്ങനെ എന്താണ് ഭാര്യയും ഭർത്താവുമായി അവിടെ പോയി താമസിക്കും. പിന്നെ അങ്ങനെ അവിടെ കുറച്ചു ദിവസം താമസിക്കുമ്പോൾ വൈരാഗ്യം ഉണ്ടായാൽ എന്ത് ചെയ്യാം, സന്യസിക്കാം. ഇല്ലാതെ സന്യസിക്കരുതെന്ന്. അപ്പൊ ആ സന്യാസം എന്ന് പറയുന്നത് തീവ്ര വൈരാഗ്യം വേണമെന്നാണ്. ഇതൊക്കെ പഴയ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നതാണ്. നിങ്ങളൊരു കഥ കേൾക്കുമ്പോൾ കേട്ടോണ്ടിരുന്ന ഇന്ന് നടപ്പുള്ള കാര്യമോ നമ്മുടെ ഇന്നത്തെ സന്യാസമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. നമ്മൾ മഹാഭാരതം രാമായണമൊക്കെ കഥ കേൾക്കാറില്ലേ, അതുപോലെ ഇതൊരു കഥ കേട്ടില്ല എന്ന് വേണ്ട. അതെ, ഒരു ഷോർട്ട് സ്റ്റോറി അങ്ങനെ കേട്ടാ മതി. ഇന്നത്തെ കാര്യങ്ങളുമായിട്ട് ബന്ധമില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം ഇങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട്. പ്രത്യേകിച്ചും നിങ്ങളുടെ ഇടയിൽ ആർഷ സംസ്കാരവാദികളൊക്കെ കാണുന്നില്ലേ, ആർഷ സംസ്കാരവാദികളും. ഇപ്പൊ ആർഷ സംസ്കാരത്തെ കുറിച്ചൊക്കെ നിങ്ങൾ വാദിക്കാൻ പോകുമ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ആരെങ്കിലും ചോദിക്കും എന്താണോ എന്റെ ആർഷ സംസ്കാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാ പറഞ്ഞു കൊടുക്ക, ഈ സാധനമൊക്കെ കയ്യിൽ വേണം. ഇപ്പോ തീവ്ര വൈരാഗ്യം ഉള്ളവനെ സന്യസിക്കാം. പഴയകാലത്ത് സന്യസിച്ചിരുന്നത് കൂടുതലും എന്ന് പറഞ്ഞാൽ അല്ലാതെയും സന്യസിച്ചിരുന്നു. അന്നത്തെ ഈ ജാതി വ്യവസ്ഥയിൽ പുരോഹിത വർഗത്തിൽ നിന്നാണ് കൂടുതലും സന്യാസിക്കുന്നത്. എന്നുവെച്ചാൽ അവർ നല്ല സമയത്ത് അവർ അവരുടെ ജോലികൾ ചെയ്യും. അവർക്ക് പറഞ്ഞിരിക്കുന്ന ജോലികൾ എന്താണ്, യജനം യാചനം പോലെയാണ്. എന്നുവെച്ചാൽ യാഗം ചെയ്യുക, യാഗം ചെയ്യിക്കുക, ദാനം കൊടുക്കുക, ദാനം സ്വീകരിക്കുക, വേദം പഠിക്കുക, അത് പഠിപ്പിക്കുക, ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യും. പിന്നെ കുറച്ച് വയസ്സാകുമ്പം എന്ത് ചെയ്യുന്നു, ഈ കുടുംബവും പ്രാരബ്ധവും കർമ്മവും, അതിന് ഒരു കാരണം അശക്തിയാണ്. ഇതൊന്നും ചെയ്യാൻ യാഗമൊക്കെ ചെയ്യുന്നതിന് കുറച്ച് അധ്വാനം വേണം. അതൊക്കെ ബുദ്ധിമുട്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു, അവര് സന്യസിക്കും. അപ്പൊ മന്ദവൈരാഗ്യം ഉണ്ടെങ്കിൽ പാടില്ല, തീവ്ര വൈരാഗ്യം ഉണ്ടെങ്കിൽ സന്യസിക്കില്ല. അങ്ങനെ തീവ്ര വൈരാഗ്യം ഉള്ളവർ സന്യസിക്കുന്നവരെ ഈ സ്മൃതികളിലൊക്കെ പറഞ്ഞിരിക്കുന്നതാണ്. പണ്ട് ഇങ്ങനെയൊക്കെ നടന്നിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കണമെന്ന് ആരെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിരിക്കാം. കൃത്യമായി എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഞാൻ ആ കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ അടുത്ത കാലത്തുണ്ടായ ഒരാളാണ്, മനസ്സിലായോ? അത്രയും ആധികാരികമാണോ എന്ന് ചോദിച്ചാൽ വായിച്ചുള്ള അറിവേ ഉള്ളൂ, മനസ്സിലായോ? അപ്പോ അതില് തീവ്ര വൈരാഗ്യമുള്ളവർ കുടീച്ചകന്മാരെന്നും ബഹൂതകന്മാരെന്നും പറഞ്ഞ് രണ്ട് വിഭാഗക്കാരാണ് സന്യാസിമാർ. അത് കുടീച്ചകൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് അവശതയൊക്കെ ഉണ്ട്, കറങ്ങിയിടങ്ങാനും കറങ്ങി ചുറ്റിക്കറങ്ങാനൊന്നും പറ്റില്ലെങ്കിൽ അവരേതെങ്കിലും ഒരു തീർത്ഥസ്ഥാനത്ത് പോയി അവിടെ ചെറിയ പർണശാല കുടി ഉണ്ടാക്കി അതിന്റെ അകത്ത് കഴിയും. സ്മൃതികളിൽ പറയുന്നു. അപ്പോ അത് സന്യാസ ധർമ്മത്തെ പാലിച്ചുകൊണ്ട്, പിന്നെ സ്മാർത്ഥ ധർമ്മം എന്ന് പറയും, അതായത് സ്മൃതികളിലൊക്കെ പറഞ്ഞിരിക്കുന്ന ധർമ്മം, മനുസ്മൃതി പോലെ, പരാശര സ്മൃതി പോലെ, യമസ്മൃതി, ഗൗതമ സ്മൃതി, ഇങ്ങനെയൊക്കെയുള്ള സ്മൃതികളിൽ പറഞ്ഞിരിക്കുന്ന ധർമ്മം ശീലിക്കുന്നവരാണ്. ഒരു ദിവസം 12,000 പ്രണവം ജപിക്കണം, ബാക്കിയുള്ള സമയത്ത് ബ്രഹ്മത്തെ ധ്യാനിക്കണം, പിന്നെ പോയി ഭിക്ഷാടനം, എന്നിട്ട് അന്നം കഴിക്കണം, ബാക്കിയെല്ലാം കൃത്യമായ നിയമങ്ങൾ പാലിക്കണം. യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഏതെങ്കിലും കുടില് കഴിയും. അതാണ് കുടീച്ചകന്മാർ. തീർത്ഥസ്യം, അവർ തീർത്ഥ സ്ഥാനത്ത് കഴിയുന്നതിനും ഉദ്ദേശമുണ്ട്. കാരണം അവിടെ ആൾക്കാരൊക്കെ വരും, ഭിക്ഷയൊക്കെ പെട്ടു, അതുകൊണ്ടാണ് തീർത്ഥ സ്ഥാനങ്ങളിൽ പോയി കഴിയുന്നത്. നമ്മളിപ്പോ എന്താ ഓടി ശിവേനിയിലേക്ക് വന്നത്? ഇവിടെ വിട്ടു വരെ അല്ലെങ്കിൽ ആരും ഇവിടെ വരുന്നേ. അതുപോലെ തന്നെ പണ്ട് ഇങ്ങനെ ഞാൻ ആദ്യം ഉത്തരവാദി ചെന്നപ്പോ എന്ന് വെച്ചാൽ 80-നടുത്താണ് ഉള്ള കാര്യം പറയുന്നത്. ഇപ്പൊ എത്ര വർഷമായി? അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ അവിടെയൊക്കെ ഇങ്ങനെ ഇന്നൊരുപാട് ടൗണായി, എന്നത്രയും ടൗണൊന്നും അവിടെയൊക്കെ ഇങ്ങനെ ആൾക്കാർ ചെറിയ ആശ്രമങ്ങളുണ്ട്, വലിയ ആശ്രമങ്ങളൊന്നും താമസിക്കുന്നു. അവരെല്ലാം അവരെല്ലാം മുറിയിരിക്കുന്നു. ഒരു 9-10 മണിയും 10 വരെ എല്ലാവരും ഇറങ്ങും. ഒരു ചെറിയ തൂക്കുപാത്രം കമണ്ഡലം എന്ന് പറയാം, തൂക്കി പിടിച്ചോണ്ട് പോകും. എന്താണ് അന്നക്ഷേത്രം? അന്നക്ഷേത്രം എന്ന് വെച്ചാൽ പൂജിക്കുന്ന ക്ഷേത്രമല്ല, ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം. രണ്ട് സ്ഥലമുണ്ട്. അപ്പൊ ഒരു സ്വാമിയുടെ കൂടെ ഞാനും പോകും, ഈ തൂക്കുപാത്രം തൂക്കിക്കൊണ്ട്. അവിടെ ചെന്ന് ക്യൂവിൽ നിൽക്കുമ്പോഴത്തേക്ക് അവർ ഭക്ഷണം തരും. അതുകൊണ്ട് തിരിച്ചു വന്ന് അവരവരെ സ്ഥലത്തിരുന്ന് കഴിക്കും. ചിലപ്പോൾ അവിടെ വെച്ച് തന്നെ കഴിക്കും. അപ്പൊ ഇതിങ്ങനെ വളരെ അടുക്കും ചിട്ടയായിട്ട് നടക്കുന്നു. ബാക്കിയുള്ള സമയത്ത് എല്ലാവരും അവരവരെ മുറിയിരിക്കും, പുറത്തൊന്നും ആരെയും കാണാറില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിവിടെ ശിവേരിയിലൊക്കെ വന്നിട്ട് പോകുന്ന സമയം പോയ സമയമാണ്. ഇവിടെ ഞാനൊന്നും ഇവിടെയൊക്കെ പലവണ വന്ന് പോയ ആളാണ്. എന്നിട്ടാണ് അവിടെ പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ആ സമയത്ത് വളരെ സീനിയർ സ്വാമിയാണ്, ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ എന്തായാലും സമ്മതിക്കണം. ഇവിടെ ശിവേരിയിലൊക്കെ ആണെങ്കിൽ മണിയടിക്കുമ്പോൾ ചെന്ന് ഭക്ഷണം കഴിക്കണം. ഇവിടെ അങ്ങനെയൊന്നും അല്ല, ചെന്ന് ക്യൂവരിക്കണം, പാത്രത്തിൽ വാങ്ങിക്കണം, എണ്ണിയ തരത്തുള്ളൂ. ഇവരൊക്കെ എന്ത് വലിയ ത്യാഗികളാണ്. എന്നിട്ട് പിന്നെ എല്ലാവരും മുറിയിരിക്കുന്നു. ഇവരാണ് ശരിയായ തപസ്സികൾ. ശിവേരിയിലൊന്നുള്ളവരൊന്നും അത്ര തപസ്സികളൊന്നും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാണ് സ്വാമി പറയുന്നത്, അത് കാണാം ഈ രണ്ടു കൂട്ടുപേരെ ഇവിടെ അടച്ചു പൊട്ടിട്ട് അപ്പം അറിയാം ഇവിടെ എന്താ സംഭവിക്കുന്നത്. ഇവിടെ ഒരൊറ്റ എണ്ണം കാണത്തില്ല ഈ ഭാഗത്തൊന്നും. അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാരും തപസ്സികളായിരുന്നു, അവിടെയും തപസ്സികളായിരുന്നു, ഇവിടെയും തപസ്സികളായിരുന്നു. തിരുത്തേണ്ടി വന്നു. ഭക്ഷണമാണ് മുഖ്യം. അതുകൊണ്ടാണ് കുടീജകന്മാരെന്ത് ചെയ്യുന്നത്, ഇങ്ങനെ താമസിക്കുന്നു. അന്നമില്ലാതെ ഒരു കാര്യം നടക്കത്തില്ല. വൈരാഗ്യമുള്ളവരാണ്, പിന്നെ തിരിച്ചു വീട്ടിൽ പോകത്തില്ല. പോയിട്ട് കാര്യമില്ല, വയസ്സായിരുന്നു. പിന്നെയുള്ള ബഹൂതകന്മാര്, ആരോഗ്യമുള്ളവർ, ഇവരെന്ത് ചെയ്യുന്നു, ഇവരിങ്ങനെ ഓരോ തീർത്ഥങ്ങളിലും കറങ്ങിയിടും. ആരോഗ്യമുണ്ട്, നടക്കാൻ ആരോഗ്യമുണ്ട്. അന്ന് ഇന്നത്തെ പോലെ കള്ള ട്രെയിനിൽ കയറി പോകാനൊന്നും പറ്റത്തില്ല. ഇന്ന് യാത്ര ചെയ്യുന്ന സ്വാമിമാരെല്ലാം ഇന്നല്ല, കുറച്ചൊന്നും ഞാൻ പോയ സമയത്തൊക്കെ എല്ലാവരും കള്ള ട്രെയിനിലാണ് പോകുന്നത്. ഇന്നതൊക്കെ പ്രയാസം, ട്രെയിന് ടിക്കറ്റ് എടുക്കാതെ TTR എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ പിടിച്ച് ഇറക്കി വിട്ടാൽ അടുത്ത ട്രെയിനിൽ കയറും, മുമ്പോട്ട് തന്നെ പോകും. അതൊരു വലിയ കുറ്റമൊന്നുമായി അന്ന് കണക്കാക്കിയിരുന്നു. പണ്ടതൊന്നും ഇല്ല, നടന്നു പോകണം, ആരോഗ്യം വേണം. അങ്ങനെ നടന്നു നടന്നു പോകും. അപ്പോ അവര് ബഹൂതകന്മാർ, ഒരുപാട് ഉദകങ്ങളിൽ എന്ന് വെച്ചാൽ തീർത്ഥസ്ഥാനങ്ങളിൽ വിസിറ്റ് ചെയ്യുന്നോണ്ട് അവര് ബഹൂതകന്മാരെന്ന് പറഞ്ഞു. അവർക്കും നിഷ്ഠകളുണ്ട്, ത്രിദണ്ഡികളാണ്. 3 ദണ്ഡും കൂട്ടിച്ചേർത്ത് പിടിച്ചിരിക്കും, കൂട്ടിക്കെട്ടി കൈ പിടിച്ചിരിക്കും. അതുകൊണ്ടാണ് അത് പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ചില സ്മൃതികളിൽ പറയുന്നത് ഈ ദണ്ട് കൈ വെച്ചിരിക്കുന്നത് ശങ്കരാചാര്യരുടെ കൈ കണ്ടിട്ടില്ലേ, ഒരു പടി പട്ടി അടിക്കാനെന്നാ പറയുന്നത്, വ്യക്തമായും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നതല്ല, ശങ്കരാചാര്യ ചോദിച്ചു പട്ടി അടിച്ചോന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, അതൊന്നും ചോദിക്കുന്നത്. പട്ടി അടിക്കാനാണെന്ന് ചില സ്മൃതികളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുപടി ചോദിച്ചു. അങ്ങനെ ഏകദണ്ഡമെന്ന് പറയും, ഒരു ദണ്ഡം. മൂന്ന് ദണ്ഡാണെങ്കിൽ ത്രിദണ്ഡം. അതിന് പിന്നെ വ്യാഖ്യാനിക്കും, വാഗ്ദണ്ഡം, കായദണ്ഡം, മനോദണ്ഡം. എന്നുവെച്ചാൽ വാക്കിനെയും ശരീരത്തിനെയും മനസ്സിനെയൊക്കെ ദണ്ഡിപ്പിക്കുക എന്ന് വെച്ചാൽ എന്താണോ, യമനം ചെയ്യിപ്പിക്കുക, കൺട്രോളിലാക്കുക. അതിന്റെ പ്രതീകമായിട്ടാണ് ഇതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. ഒരുപാട് സ്മൃതികളിൽ നിന്നൊക്കെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ. ഈ രണ്ട് കൂട്ടരും എന്താണ്, സ്മാർത്ഥ സന്യാസികളെന്ന് വെച്ചാൽ ഒരു നിയമം അനുസരിച്ച് ജീവിക്കുന്നവരാണ്. ഇന്നത്തെ പോലെ അല്ല, ഇന്നത്തെ സന്യാസിമാരുടെ നിയമം എന്താണ്, എന്താണ്, എന്താണ് ഇന്നത്തെ സന്യാസിമാരുടെ നിയമം എന്ന് വെച്ചാൽ ഇന്ത്യൻ ഭരണഘടനയുടെ നിയമം തന്നെ, പൗരധർമ്മങ്ങൾ, അതാണ് ഇന്നത്തെ നിയമം. എല്ലാ പൗരന്മാരെ പോലെ തന്നെ സന്യാസി, സന്യാസിക്ക് പ്രത്യേക അവകാശങ്ങളൊന്നും ഇല്ല. സന്യാസിക്ക് പ്രത്യേക അവകാശം എന്ന് പറയുന്ന ആശ്രമത്തിരിക്കുമ്പം മേടിയിരിക്കുന്ന സന്യാസിക്ക് താഴെയിരിക്കുന്ന സ്വാമിമാരുടെ അടുത്ത് പ്രത്യേക അവകാശമാണ്, അതല്ലാതെ വേറെ അവകാശമൊന്നുമില്ല. അല്ലെങ്കിൽ എന്താണോ മറ്റു പൗരന്മാരെ പോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അത്രയുള്ളൂ. അല്ലാതെ വേറെ എന്താണ് ഇതൊന്നും സന്യാസിമാര് തയ്യാറല്ല. ഒരു സംഭവം ഞാൻ പറയാം, ഞാൻ പന്മനയിലിരിക്കുമ്പോ അന്നിവിടെ എന്താണ് വഴക്കൊക്കെ കഴിഞ്ഞ് കുറെ ആൾക്കാർ ഭരിച്ചല്ല, പുറത്തുള്ള ആൾക്കാർ. അന്നേ എന്താ അവരെ പറഞ്ഞത് മറന്നു കഴിഞ്ഞു, രണ്ടുമൂന്ന് പേര് ഭരിച്ചല്ലോ. ആ അതെ, അങ്ങനെ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നതിന്റെ ഒരാൾ എന്നെ കാണാൻ അവിടെ വന്നു. ആ ഏതോ ഒരാൾ, പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ എന്നെ കാണാൻ അവിടെ വന്നു. അപ്പൊ എന്നോട് പറഞ്ഞു ശിവേരിയിലെ പ്രശ്നങ്ങളൊക്കെ എന്നോട് ചർച്ച ചെയ്തു. അപ്പൊ അവിടെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ, കുറെ പരാതികളൊക്കെ പുള്ളി പറഞ്ഞു. ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നു, എന്നോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യമല്ല, ഇതിനൊക്കെ ഒരു എന്തെങ്കിലും ഒരു പരിഹാര മാർഗ സ്വാമിക്ക്. പിന്നെ നിർദ്ദേശിക്കാൻ പറ്റും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ നോക്കിയിട്ട് ഒരു വഴിയുള്ളൂ, എന്താണോ ശിവരിയിലെ സന്യാസിമാർക്കുള്ള ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കുക. ഒരു പ്രോട്ടോകോൾ സന്യാസിമാർക്ക്, ഒരു വ്യവസ്ഥിതി ഉണ്ടാകും. അത് നിങ്ങൾ അവിടെ പോയി, പക്ഷെ അത് സന്യാസിമാരുടെ സഹകരണം ഉണ്ടെങ്കിൽ കാര്യം നടക്കും. അല്ല നിങ്ങളുടെ ഈ എന്താണ് അധികാരങ്ങളൊന്നും അവിടെ ചെന്നാൽ നടക്കത്തില്ല. നിങ്ങൾ സ്വാമിമാരുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് അവിടെ ഒരു പ്രോട്ടോകോൾ ഉണ്ടാകും. ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുത്തെ കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞോട്ടു. എന്തായാലും ഇദ്ദേഹം ഇവിടെ വന്ന് സ്വാമിമാരുടെ അടുത്തൊക്കെ ഇക്കാര്യം സംസാരിച്ചു എന്നാണ് പിന്നീട് എന്നോട് പറഞ്ഞത്. അവര് പറഞ്ഞു ഈ മേലാലിക്കാരി ഇവിടെ മണ്ടി പോരെന്ന് പറഞ്ഞു. പ്രോട്ടോകോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടപ്പില്ല. ഇവിടെ സന്യാസിമാര് എങ്ങനെ ജീവിക്കണമെന്നൊക്കെ പണ്ട് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെല്ലാം കൃത്യമായും അതനുസരിച്ചാണ് ജീവിക്കുന്നത്. അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. ഇനി തന്റെ ഒരു ഇടപാടും വേണ്ട, പുള്ളി എന്നോട് സങ്കടത്തോടെ. എന്നുവെച്ചാ സന്യാസിമാർക്കൊന്ന് എന്തേ ഉള്ളൂ, ഭരണഘടനയ്ക്കനുസരിച്ചുള്ള കാര്യങ്ങളേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലാന്നും അവർ അംഗീകരിക്കത്തുമില്ല. അവർ പണ്ടങ്ങനെയല്ല, സന്യാസിമാര് രാജാധികാരത്തിന്റെ കീഴിലായിരുന്നു. എന്നുവെച്ചാൽ സന്യാസിമാരെ നിയന്ത്രിക്കുന്നതിന് രാജാവിന് പവറുണ്ടായിരുന്നു. സന്യാസിമാര് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ രാജാവിന് അവരെ കുറ്റവിചാരം ചെയ്യും. അന്ന് കുറ്റവിചാരം ചെയ്തു കഴിഞ്ഞാൽ അവരെ നാട് കടത്തും. ഇങ്ങനെയൊക്കെയുള്ള യതിധർമ്മ സംഗ്രഹം പോലെയുള്ള ഗ്രന്ഥങ്ങളും സ്മൃതികളും പുരാണങ്ങളും ഒക്കെ ഇത് പറയുന്നുണ്ട്. പണ്ടങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോ എന്ന് വെച്ചാൽ അത് കൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്, സ്മാർത്ഥ സന്യാസം. അപ്പൊ ആ സ്മൃതികളിൽ അവർക്ക് വേണ്ടി നിയമം പറഞ്ഞു, ആ നിയമങ്ങളനുസരിച്ച് അവര് എന്തായിരുന്നു ജീവിച്ചിരുന്നു. അതായിരുന്നു പഴയ വ്യവസ്ഥ. ഇന്നിപ്പോ സാധാരണ പൗര നിയമങ്ങളെ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും കൂടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടോ സന്യാസി ഇങ്ങനെ ആയിരിക്കണം? ഉണ്ടാസി അവനിഷ്ടമുള്ള പോലെ ജീവിക്കുന്നു. ഒരുപാട് സ്മൃതികളുണ്ട്. അനുസ്മൃതി എന്ന് പറയുന്ന ഒരു സ്മൃതിയല്ല, അത് പുരാതനമൊന്നേ ഉള്ളൂ. ഒരുപാട് സ്മൃതികളുണ്ട്, പുരാണങ്ങളുണ്ട്, ഇതിഹാസമുണ്ട്, മറ്റ് ഗ്രന്ഥങ്ങളുണ്ട്. എല്ലാത്തിലും പറയുന്ന കാര്യങ്ങളാണ്, പുരാണങ്ങളും എല്ലാം പറയുന്നു. അല്ല ഏതെങ്കിലും ഒരു മനസ്മൃതി എന്ന് പറയുന്ന ഒരു സ്മൃതിയുണ്ട്. അദ്വൈതികൾ എന്ന് വെച്ചാൽ പഴയ അദ്വൈത ഭാഷകാരനെ പോലെയുള്ളവരെല്ലാം പ്രാമാണികമായി സ്വീകരിക്കുന്നത് മനുസ്മൃതിയാണ്. മനുസ്മൃതി കാലഘട്ടത്തിൽ ചേരുന്നതല്ലെങ്കിൽ ശ്രീനാരായണ ധർമ്മത്തിൽ മനുസ്മൃതി അതുപോലെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ആ അതപ്പോ എന്തിനാ മനുസ്മൃതിയെ കുറ്റം പറഞ്ഞാൽ ഇവിടെയും ഉണ്ട്. അതുകൊണ്ട് വിമർശിക്കുന്നതൊക്കെ സൂക്ഷിച്ചു വേണം. അതേപോലെ ഇങ്ങോട്ട് എഴുതി വെച്ചിട്ടുണ്ട് മനസ്സിനുള്ളി. അതുകൊണ്ട് അങ്ങോട്ട് തൽക്കാലം കടക്കണ്ട. അപ്പോ സ്മാർത്ഥ സന്യാസിമാരാണ് അവർ. ആര്? എല്ലാം പോയാ, പറഞ്ഞൊക്കെ പോയാ. പഴയ സന്യാസി എന്നാണ് ഇത്രയും സമയം പറഞ്ഞുകൊണ്ടിരുന്നത്. കുടീചകനും ബഹൂതകനും രണ്ടു തരത്തിലുള്ള തീവ്ര വൈരാഗ്യമുള്ളവർ. ഇത് സന്യാസത്തിലേക്ക് വരുന്നത്. ഇനി സന്യാസത്തിന് തന്നെ മൂന്ന് ഭേദമുണ്ട്. ഒരു സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ രീതി അനുസരിച്ച് പറയുകയാണ്. പറഞ്ഞല്ലോ അന്ന് കൂടുതലും ഈ പുരോഹിത വർഗത്തിൽ നിന്നാണ് സന്യസിക്കുന്നത്. ഇപ്പൊ കാമ്യകർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കുക, സ്വർഗത്തിൽ പോകാനുള്ള പണികളൊന്നും, യാഗങ്ങളും മറ്റും കർമ്മങ്ങൾ, അത് പ്രത്യേകമാണ്. അത്തരം കർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് നിത്യ നൈമിത്തിക കർമ്മങ്ങൾ മാത്രം ചെയ്തു. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യും. പൊതുവായി പറയാം, വീട്ടിലൊക്കെ അടങ്ങി ഒതുങ്ങിയിരിക്കുക, അതൊരു സന്യാസമാണ്, അതും സന്യാസമാണ്. കാമ്യ നിഷിദ്ധങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് നിത്യകർമ്മങ്ങൾ ചെയ്തിരിക്കുക. പിന്നെ മറ്റൊരു സന്യാസം എന്ന് പറയുന്നത് എന്താണ്? കർമ്മങ്ങളെല്ലാം ചെയ്യുക, പക്ഷെ അസംഗമായി, അലേപമായി ചെയ്യുക. അത് മറ്റൊരു സന്യാസം. എന്ത് ചെയ്താലും കുഴപ്പമില്ല, വിധി നിഷേധങ്ങൾക്ക് അനുസരിച്ചായിരിക്കണം, പക്ഷെ അസംഗമായി ചെയ്യുക. അതും ഒരു സന്യാസമാണ്. അപ്പൊ അവർക്ക് ഇങ്ങനെ പ്രത്യേകിച്ചൊരു സന്യാസം നമ്മളെന്ന് പറയുന്നില്ലേ, സന്യാസം എടുത്തു, സന്യാസം കൊടുത്തു, സന്യാസം സ്വീകരിച്ചു, ഈ പറയുന്നതൊക്കെ സ്മാർത്ഥ സന്യാസം. ആ സന്യാസത്തിന്റെ ആവശ്യമില്ല, അങ്ങനെ പോകുന്നവരും ഉണ്ടായിരുന്നു. പിന്നെ അതിൽ തീവ്ര വൈരാഗ്യമുള്ളവരാണ് ഈ മൂന്നാമത്തെ സന്യാസം. ഏത്? കുടീചകൻ, ബഹൂതകൻ എന്നൊക്കെ പറയുന്ന സന്യാസം. ഇതൊക്കെ ഇവിടെ ഈ സമാധിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയേണ്ടി ഒന്നുകൊണ്ടാണ് ഇത് പറയുന്നത്. അദ്വൈത ഭാഷ്യമൊക്കെ ആണെങ്കിൽ അവിടെ ഇതിന്റെയൊന്നും ആവശ്യം വരത്തില്ല. അതുകൂടെ ശ്രദ്ധിക്കുക. സമാധി വരുമ്പോൾ അതിനനുസരിച്ച് പറയണമല്ലോ കാര്യങ്ങൾ. പിന്നെ വരുന്നത് രണ്ടു കൂട്ടരാണ്, ഹംസനും പരമഹംസനും. അതായത് പരമഹംസനാണ് ടോപ്പ്, ഹംസൻ അതിൽ നിന്നും അല്പം താഴ്ന്നു. അത് രണ്ടു കൂട്ടർ അത് ഭട്ടാരക എന്ന് വെച്ചാൽ ഗുരു. സംസ്കൃതത്തിൽ ഗുരു എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്ന ഒരു അതിന്റെ പര്യായ ശബ്ദമാണ് അമരകോശത്തിലുണ്ട്. ഭട്ടാരകൻ, ഭട്ടാരകോ ഗുരു, ഇങ്ങനെ അമരകോശമുണ്ട്. അതിന് വേറെ അർത്ഥം ഗുരു എന്നുള്ള അർത്ഥമാണ്. അതെന്തോ ഒരു സാധനം, നമ്മൾ ഗുരു എന്ന് പറയുന്ന അതേ അർത്ഥമാണ് ഭട്ടാരക. ഇത് പരമഹംസൻ, ഹംസനും പരമഹംസൻ. അത് ഹംസൻ എന്ന് പറയുന്നത് സന്യാസിയാണ്, പരമഹംസൻ എന്ന് പറയുന്നത് സന്യാസിയാണ്. പണ്ട് ഈ ജാതി സമ്പ്രദായം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഈ ആൾക്കാർക്ക് പൂണുന്നൂലിട്ട് വന്നു അല്ലേ, നൂല്. എന്തിനായി പൂണുന്നൂലിടുന്നത്? ആൾക്കാരെ തിരിച്ചറിയാനാണ്. പഴയകാലത്ത് അങ്ങനെ ചെയ്ത്. അപ്പൊ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പട്ടിക്കൊക്കെ ബെൽറ്റ് ഇട്, പട്ടി പിടുത്തക്കാർ പിടിച്ചുകൊണ്ട് പോകാതിരിക്കാം. ബെൽറ്റ് ഇട്ട് കണ്ടാ മനസ്സിലാക്കണം എന്താണ്, വീട്ടിൽ വളർത്തുന്ന പട്ടിയാണ്. ഇതേ ബുദ്ധി തന്നെ പണ്ടും പ്രയോഗിച്ച് ആദ്യം, പിന്നെ അതിന് വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്, മനസ്സിലായോ? ചിലർക്ക് ഒരു ഇഷ്ടക്കേട് പോലെ ശരിക്കും പറന്നുപോയെന്നാണ്. പഴയ ബുദ്ധിയെ കുറിച്ച് ഞാൻ പറഞ്ഞാണ്. ഇന്ന് അതിന് പുതിയ വ്യാഖ്യാനമൊക്കെ ഉണ്ട്, മനസ്സിലായോ? ഒരുപാട് ആധ്യാത്മിക വ്യാഖ്യാനങ്ങളുണ്ട്. ഞാൻ ആദ്യകാലം തുടങ്ങിയ കാലം പറയണം എന്ന് വെച്ചാൽ, മനുഷ്യൻ ഗോത്രങ്ങളായി ജീവിച്ചിരുന്നപ്പോ ആ ഗോത്രത്തിലുള്ള ആളെയും ഈ ഗോത്രത്തിലുള്ള ആളെയും ദൂരെ വെച്ച് തന്നെ കണ്ട തിരിച്ചറിയണം. എന്തിനു വേണ്ടിട്ടാണ്? അടി കൊടുക്കാൻ. അടയാളം നോക്കിയാണ് അടി. മനുഷ്യന്റെ ആ പ്രാകൃതമായ ഇത് വെച്ചാൽ ഫൈറ്റിംഗ് ഒക്കെ ആയിരുന്ന പ്രധാന ജോലി. അപ്പൊ ഇങ്ങനെ ഓരോ അടയാളങ്ങൾ വെച്ചു, പ്രാകൃത ഗോത്ര സംസ്കാരം. അപ്പൊ അടിക്ക് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് നൂല് കാണുന്നത്, പിന്മാറും. നൂല് കണ്ടില്ലെങ്കിൽ അടി ഉറപ്പാണ്. ഇങ്ങനെയൊക്കെയാണ് ആദ്യകാലത്ത് വേർതിരിച്ചത്. പിന്നെ പിന്നെ പിന്നെ അങ്ങനെ ബാക്കിയെല്ലാം വ്യാഖ്യാനങ്ങളാണ്, ഗോത്രങ്ങളിൽ ചെയ്തതാണ്. പിന്നെയാണ് അതിന് പൗരോഹിത്യവും അതും ഇതും ഒക്കെ വരുന്നത്. അതിനൊരുപാട് ശ്രേഷ്ഠതയൊക്കെ വരുന്ന പിന്നീട് വന്നതാണ്. പിന്നെ മന്ത്രവും തന്ത്രവും ഒക്കെ എന്നും ആദ്യം വന്നാണ്. ഇന്നും ഗോത്രവർഗങ്ങളിലൊക്കെ നോക്കിയാൽ അറിയാം, അവര് പിന്നെ ഓരോ ഗോത്രക്കാര്, ഞാൻ ആഫ്രിക്കയിലുള്ള ഗോത്രങ്ങളെ കുറിച്ചൊക്കെ വായിച്ചു കേട്ടിട്ടുള്ളതാണ്. ഒരു ഗോത്രത്തിന് ഒരു പക്ഷിയുടെ തൂലായിരിക്കും, വേറെ ഗോത്രത്തിന് വേറെ പക്ഷിയുടെ തൂലായിരിക്കും, കൊമ്പുകൾ വേറെ ആയിരിക്കും, കഴുത്തിൽ തൂക്കിയിടുന്ന വേറെ ആയിരിക്കും. ഇതൊക്കെ കണ്ട് ഗോത്രങ്ങളെ തിരിച്ചറിയാം. കുടുംബങ്ങൾ അങ്ങനെയെന്ന് കാരണം പഴയ കാലത്തൊക്കെ എന്ന് വെച്ചാൽ ഈ കുടുംബ എന്ന് പറയുന്ന ശിഖ ഇത് പലതരത്തിലാണ് വെച്ചിരുന്നത്, മനസ്സിലായോ? പഴയകാലത്ത് മുൻകുടുംബ ഉണ്ടായത്, കേരളത്തിന് നായന്മാര് മുൻകുടുംബം വെച്ചിരുന്നു കുറെ കാലം. പിന്നെ ഏതൊരു രാജാവ് നാട് നീങ്ങിയപ്പോ ദുഃഖസൂചകമായത് പിൻകുടുംബയാക്കി, അത് പിറകിലോട്ടാക്കി ആദരവ്. ഇങ്ങനെയൊക്കെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. പിന്നെ ഈ തലയുടെ ഈ പ്രകോശം മുഴുവൻ പപ്പടം ഒട്ടിച്ചതുപോലെ ഇങ്ങനെ ആക്കി വെച്ചിട്ട് മേലൊരു കുടുംബം വയ്ക്കുന്ന രീതി ഉണ്ടായിരുന്നു. ചെറു നേരെ ഇന്നും കാണാൻ ഈ മുൻവശത്തുണ്ടല്ലോ ഇങ്ങനെ ും ഒരു ഇത്രയും മുടിയെടുത്ത് കളയും, എന്നിട്ട് ഒരു കുടുംബമാക്കി. ഇങ്ങനെ പലതരത്തിലാണ് കുടുംബങ്ങൾ, നീളമുള്ളതും നീളം കുറഞ്ഞതും. ഇതൊക്കെ പഴയകാലത്ത് ഈ ഗോത്രങ്ങളെ വർഗങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി ചെയ്തതാണ്. ഒരു കാലഘട്ടം തിരിച്ചറിയുന്നതുകൊണ്ട് ഗുണവും ദോഷവും അവരോരാൾക്കാരെ തിരിച്ചറിയും. എന്നുവെച്ചാൽ ഈ ഫൈറ്റിംഗ് നടന്നുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. മൃഗങ്ങളിൽ നിന്ന് പരിണമിച്ച മനുഷ്യനായ സമയത്ത് ആ മൃഗ സ്വഭാവം കൂടുതൽ കാണിച്ചിരുന്നപ്പോഴാണ് ഈ ബുദ്ധിയൊക്കെ വന്നത്. അപ്പൊ അതുപോലെ ഇവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ വെച്ചത്. അതുകൊണ്ടാണ് വളരെ വ്യക്തമാണ്, കാരണം സ്മൃതികളിലൊക്കെ പറയുന്നത് എന്താണ്, നല്ല പഞ്ഞിയുടെ നൂലുകൊണ്ടുള്ള പൂണുനൂലിടുന്നവനായിരിക്കണം ബ്രാഹ്മണൻ. ചണമുണ്ടല്ലോ, അതിന്റെ നൂല് കൊണ്ടിട്ട് അതീ താഴ്ന്നവൻ. പിന്നെ ഈ മരത്തിന്റെ തൊലിയുണ്ടല്ലോ, അതെടുത്ത് പൂണുനൂലിട്ട് കഴിഞ്ഞാൽ അതീ താഴ്ന്നവൻ. അപ്പൊ താഴ്ന്ന താഴ്ന്ന ജാതിയിലേക്ക് വരുമ്പം എന്താണ് ഇവന്റെ ഈ പൂണുനൂലിനും വ്യത്യാസം വരും. അവൻ ഇടുന്ന സാധനം നല്ല നൂലിടുന്നത് ഏറ്റവും ഉയർന്ന ജാതി, പിന്നെ താഴോട്ട് താഴോട്ട് വരുമ്പോൾ മോശം നൂലുകളാണ്. ഇനി ഒരു നൂലുമില്ലെങ്കിൽ അവന് ചവിട്ടും തഴിയും തൊഴിയും അടിയും ഇടിയൊക്കെ സദാ കിട്ടിക്കൊണ്ടിരിക്കും. കാരണം അവൻ ഈ മേളിലോട്ട് നൂലുള്ള എല്ലാവരുടെ അടിയും ആർക്ക് കിട്ടും? നൂലില്ലാത്തവൻ കിട്ടും. അവൻ ഈ അടി കൊടുക്കുന്നവരെയൊക്കെ സേവിച്ച് ചത്തോളണമെന്നാണ് അവന്റെ ജാതകം എഴുതിയിരിക്കുന്നത്, സ്മൃതി കണ്ടെഴുതിയിരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള വ്യവസ്ഥകളും വന്നു. അതുപോലെ ഈ സ്വാമിമാരെ കണ്ടാലും തിരിച്ചറിയാൻ വേണ്ടി എന്ത് ചെയ്തു? വടി, ത്രിദണ്ഡികൾ. ഹംസന്മാരും പരമവംസന്മാരും ഏകദണ്ഡികളാണ്, അവർ ഒരു ദണ്ഡ് കൊണ്ട് കിടക്കും. ആദ്യം പറഞ്ഞ ആരൊക്കെയാണ് പോയി? കുടീചകനും ബഹൂതകനും ഇവര് അങ്ങനെയുള്ളവരാണ്, ത്രിദണ്ഡികളാണ്. മറ്റവർ ഏകദണ്ഡികളാണ്. ഒരുത്തൻ മൂന്ന് ദണ്ഡും ഒരുത്തൻ ഒറ്റ ദണ്ഡും കൊണ്ട് നടക്കുന്നു എന്ന് വെച്ചാൽ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്താണ്, ഒറ്റ ദണ്ഡ് കൊണ്ട് നടക്കുന്നവനാണ് സുരക്ഷിതൻ അല്ലേ? ഒരാളുടെ കയ്യിൽ വാളുമുണ്ട്, കത്തിയുണ്ട്, പരിചയമുണ്ട്, തോക്കുമുണ്ടെന്ന് വെച്ചാൽ അയാൾക്ക് അപകടം കൂടുതലാണ്. എന്തേ കയ്യിലൊരു വടിയേ ഉള്ളൂന്ന് വെച്ചാൽ അപകടം കുറവാണ്. അപ്പോ ഹംസന്മാരും പരമവംസന്മാരും ഏകദണ്ഡികളാണ്. ഹംസൻ എന്ന് പറയുന്ന ആളെന്താണ്, ഈ വലിയ വലിയ ഉപാസനകൾ ചെയ്യുന്ന ആളാണ്. ഹിരണ്യഗർഭ സ്ഥാനം എന്നൊക്കെ വേദത്തിൽ പറയും, മരിച്ചു കഴിഞ്ഞാൽ ഹിരണ്യഗർഭസ്ഥാനം പോലെയാണ് സ്ഥാനങ്ങൾ പ്രാപിക്കും. അതിനുവേണ്ടി വേദങ്ങൾ ഉപാസനകളെന്ന് ഉദ്ദേശിക്കും. ആ ഉപാസനകൾ ചെയ്യുന്നവരാണ് അവര് ഹംസന്മാര്. ഇനി നമ്മൾ പറഞ്ഞു വരുന്നത്, ഇനി നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ടി വരുന്ന ആരെ കുറിച്ചാണ്? പരമഹംസൻ. ആ പരമഹംസന്മാരുമായി സമാധിയുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ചർച്ചയാണ് ഇവിടെ അദ്വൈതത്തിൽ ആവശ്യമായി വരുന്ന ഈ സമാധി പ്രക്രിയ. ബാക്കിയുള്ളതെല്ലാം അങ്ങോട്ട് വരാൻ വേണ്ടി, അതുവരെ എത്താൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ്. ഇന്നത്തെ കാലത്ത് ഇതൊന്നും തന്നെ ഇല്ല, ഈ പറയുന്ന ഒരു ഇടപാടുകളും ഇല്ല. പക്ഷെ ഈ ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് പഴയ കാലത്തല്ല, ഇന്നൊന്നും എഴുതിയല്ലല്ലോ. ഇന്ന് എഴുതിയവരും പഴയ കാലത്തുള്ള ഗ്രന്ഥങ്ങളെ അനുസരിച്ചാണ് എഴുതിയിരിക്കുന്നത്. അപ്പോ അതിന്റെ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കിയാൽ ഇവിടെ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായും മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് അത്രയും കാര്യങ്ങൾ പറഞ്ഞാണ്. അപ്പോ തീവ്ര വൈരാഗ്യമുള്ളവരും ആണ് ഹംസന്മാരും പരമഹംസന്മാരും. അത്രയും തീവ്രമില്ല, വൈരാഗ്യം ഉണ്ടെങ്കിൽ അവര് ബഹൂതകനും കൂടി മന്ദ വൈരാഗ്യം. വൈരാഗ്യം ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുക. അവരെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്, കാമ്യ നിഷിദ്ധങ്ങളൊക്കെ ഒഴിവാക്കിയിരിക്കുക, സന്യാസം വേണ്ട, അല്ലെങ്കിൽ അസംഗമായി കർമ്മം ചെയ്യുക. അതിനെയും അതും ഒരു സന്യാസമാണ്, ഒരു കണക്കിന് ഒരു സന്യാസം. അങ്ങനെ ഗാർഹസ്ഥ്യ സന്യാസമാണ്. മനസ്സിലായി? അതില് ഈ പരമഹംസനാണ് മുഖ്യമായ സന്യാസി. പരമഹംസനാണ് എന്തിന്റെ ആവശ്യം വരുന്നത്? സമാധിയുടെ. പറഞ്ഞു മനസ്സിലായി? എങ്ങനെ? അത് തന്നെ ഗൃഹസ്ഥനായിരിക്കുന്നു, അയാൾ അസംഗമായി കർമ്മം ചെയ്യുന്നു. നമ്മുടെ ബാലകൃഷ്ണൻ നായർ സാറൊക്കെ പറയത്തില്ല, സാരപ്പുഴം പറയുന്നതാണ് ഗൃഹസ്ഥനായിരിക്കുകയോ അസംഗനായി ജീവിക്കുകയോ. നമ്മളെ പഠിപ്പിച്ചിട്ടില്ല വാനപ്രസ്ഥം എന്ന് പറയുന്ന ആശ്രമങ്ങളിൽ പോയിട്ട് ഫ്ളാറ്റിൽ താമസിക്കുന്നു. ഒരാണ് ഫ്ളാറ്റ് പ്രസ്ഥം, മനസ്സിലായോ? നിങ്ങൾ ഇവിടെ എന്തോ ഫ്ളാറ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതാണ് ഫ്ളാറ്റ് പ്രസ്ഥം. വീട്ടിൽ സ്വന്തം വീട്ടിൽ തന്നെ താമസിച്ചു കഴിഞ്ഞാൽ അതാണ് നേരത്തെ പറഞ്ഞു സന്യാസമില്ല. പണ്ട് വാനപ്രസ്ഥം എന്ന് വെച്ചാൽ വനത്തിൽ പോയിട്ടുള്ള പ്രസ്ഥമാണ്, എന്തേ അല്ലെങ്കിൽ വനത്തിൽ പോകാനുള്ള പ്രസ്ഥം. അതിനിപ്പോ വനത്തിൽ പോകാൻ പറ്റില്ലല്ലോ, റിസർവ് ഫോറസ്റ്റ് ആണ്. അവിടെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അകത്താവും. കമണ്ഡലോക വന്നെന്ന് വെച്ചാ പഴയ കാലത്ത് സ്റ്റീൽ ഇല്ലായിരുന്നു, മനസ്സിലായോ? അപ്പൊ ഉറപ്പുള്ള പാത്രം എന്ന് പറയുന്നത് എന്താണ്? കമണ്ടലു. അത് കൊണ്ടു കിടന്നു, അത്രയേ ഉള്ളൂ. വേറെ ചുരക്കാത്തോട് കമണ്ടലു ഇതൊക്കെ. അന്നൊന്നും ഇതുപോലെ നല്ല സ്റ്റീൽ പാത്രമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അത് കൊണ്ടുകിടന്നാലേ ഒറിജിനൽ സ്വാമി ആവുമെന്നും പറഞ്ഞ് ഇന്നും ആൾക്കാർ കൊണ്ടു കിടക്കുന്നുണ്ട്. ഞാനും കുറെ കാലം കൊണ്ടു കിടന്നു. പറയുമ്പോ ഉള്ള കാര്യം പറയണം. വടി പറഞ്ഞിട്ടുണ്ടല്ലോ സ്മൃതിയുടെ, വാളന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ കേട്ടോ? ഞാൻ തമാശക്ക് പറഞ്ഞു, വടിയുടെ ഒരു തമാശ പറഞ്ഞു. വടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, പട്ടി അടിക്കാനും പറഞ്ഞിട്ടുണ്ട്. ചെറിയ വടിയാണ്, ചെറിയ ഈറ കൂട്ടിക്കെട്ടി. അതുകൊണ്ടല്ലോ നമ്മൾ ഒരു വടി കൊണ്ട് ഒരു പട്ടി അടിച്ചു നോക്കുക, വടി ഓടിയും പട്ടി ഞാവും പറഞ്ഞു ഓടും. മൂന്ന് വടി കെട്ടിക്കൂട്ടി അടിച്ചു നോക്കുക, വടി ഓടിയും. മൂന്ന് വടി കെട്ടിക്കൂട്ടി അടിച്ചാൽ ഓടിയത്തില്ല, ഇവിടെ ഈ തറയിലടിച്ചാൽ അത് ഓടിയത്തില്ല. അപ്പൊ ഇതൊക്കെ പ്രായോഗിക ബുദ്ധിയാണ്. പണ്ടത്തെ പണ്ട് മനുഷ്യൻ ചിന്തിച്ച് പ്രായോഗികമായി കണ്ടതാണ്. ഒരു വടി കൊണ്ടുപോയി അടിച്ച ഇപ്പൊ ഒടിഞ്ഞു, വിചാരിച്ചെന്നാ രണ്ടു വടിയാകാം, പിന്നെ മൂന്ന് വടിയായി, കൂട്ടിക്കെട്ടി അടിച്ച് ഒടിയുന്നില്ല. പിന്നെ അതെന്തായി? ആത്മീയമായി, വ്യാഖ്യാനമായി, മന്ത്രമായി, യന്ത്രമായി, ഇങ്ങനെയൊക്കെയാണ് ഇതെല്ലാം വന്നത്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പിടിക്കത്തില്ല. ഇതിനെ കടിച്ചു കയറാൻ നിൽക്കുന്നവരുവരെയാണ് ഇതൊക്കെ പറയുന്നത്. എന്നാ പിന്നെ കമണ്ടലൂരിലെ വെള്ളം കുടിച്ചവരൊക്കെ രോഗം വന്ന് ചത്തുപോയെന്നുണ്ട്. അത് തന്നെ. എങ്ങനെ? എവിടെ? അത് കമണ്ടല് വരാം. കമണ്ടല് എന്ന് പറയുന്നത് മാൽഡവീസ് എന്ന് പറയുന്ന ദ്വീപുകളുണ്ട്, ഇന്നും അവിടെ ഉണ്ടാകുന്ന ഇതുണ്ടല്ലോ നമ്മുടെ ഇവിടുത്തെ തെങ്ങ് പോലെ ഉണ്ടാകുന്ന ഒരു സാധനമാണ്. ഇപ്പൊ അത് യുനെസ്കോ സംരക്ഷിത വൃക്ഷമായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. അതിന്റെ കായെടുക്കാനും വിൽക്കാനും ഒന്നും പാടില്ല, നിയമവിരുദ്ധമാണ്. പഴയകാലത്ത് അത് ഈ മരത്തെങ്ങ് പോലെയാണ്. നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാണ് കാണാൻ മരവും അതിന്റെ എല്ലാം കൃത്യമായിട്ട്. അത് ആ മരത്തിൽ നിന്നും അതിന്റെ ആ തേങ്ങ വെള്ളത്തിൽ കടലിൽ വീണ് നല്ല കട്ടിയുള്ള ഇതല്ലേ, അതിങ്ങനെ കാറ്റിൽ വന്ന് വന്ന് വന്ന് വന്ന് ഗുജറാത്ത് തീരത്ത് വരും കടലിലൂടെ. പിന്നെ പഴയകാലത്ത് അവിടെ നിന്ന് വരുന്ന പണ്ട് ഇവിടെ വന്നിരുന്ന മുസ്ലിം കച്ചവടക്കാർ, അവരൊക്കെ കപ്പൽ യാത്ര ചെയ്യുന്നവർ ഇതെടുത്ത് വയ്ക്കും, വെള്ളം ശേഖരിക്കും, അവരിവിടെ കൊണ്ടുവന്ന് കൊടുക്കും. അങ്ങനെ ഇന്ത്യയിൽ വന്ന സാധനമാണ്. ഇവിടെ നട്ടിരിക്കുന്ന മത്തനായിരിക്കും മത്തൻ. അതിവിടെ ഏത് അത് കമണ്ഡലം, നമ്മുടെ ഈ ഇവിടെയൊക്കെ ഇരിക്കുന്ന കമണ്ഡലം ഉണ്ടല്ലോ, അതല്ല. അതിപ്പോ നെറ്റി നോക്കിയാൽ എന്താണ് ചുരക്ക, അതന്നെ കമണ്ഡലം എന്ന് പറയുന്നത് അതല്ല. മറ്റേ സാധനം ഇവിടെയൊക്കെ ഉണ്ട്, മറ്റെവിടെ ഉണ്ടാവില്ല. ആകെ ഉണ്ടെന്ന് പറയാൻ സിലോണിൽ ഒരു മരം നിപ്പുണ്ട്, കടൽ തീരത്തെ അത് ഉണ്ടാവും, വേറെ ഒന്നും ഉണ്ടാവത്തില്ല. യൂട്യൂബ് എന്താണ് കാട്ടിമേറുന്നു, അങ്ങനെ എന്തോ എന്റെ പേര് ഇംഗ്ലീഷ് യൂട്യൂബിൽ അടിച്ചു നോക്കിയാ മതി. അത് കമണ്ട് അത് പ്രത്യേകത എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ശുചിയാക്കി വെക്കുക, സ്റ്റീൽ പാത്രം പോലെ. അതിനകത്ത് വലിയ ഹോളുകളില്ല, മൺപാത്രം ആകുമ്പോൾ ഹോളുകളുണ്ട്. പാലൊക്കെ വെച്ചു കഴിഞ്ഞാൽ കഴിയാതെ വൃത്തിയാകത്തില്ല. ഇതങ്ങനെയല്ല, അതാണ് പറയുന്നത് ശുദ്ധമായിരിക്കുന്നു, വെള്ളം കേടാകാതിരിക്കുന്നു. ഏതെന്നാണോ വളരെ മിനുസമായ പ്രതലമുള്ളത് അതിനകത്ത് വെള്ളം വെച്ചാൽ കേടാകാതിരിക്കും, കാരണം അഴുക്ക് പിടിക്കാത്തും. അങ്ങനെ കേടാകാതിരിക്കുന്നോണ്ട് അത് കുറെ ദിവസം സൂക്ഷിച്ചു വെക്കാൻ പറ്റും, വെള്ളം കേടാകാതിരിക്കും. അല്ലാതെ അതിന് ഓരോ ഔഷധ ഗുണവുമില്ല. അത് ഈ കരിങ്കുരങ്ങിന്റെ സാധനം എന്ന് പറയും പോലെയാണ്, അതിനെന്താ ഔഷധ ഗുണമുണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ പിടിച്ച് തിന്നുമല്ലോ, അത്രയേ ഉള്ളൂ. അതിനകത്തൊരു ഔഷധ ഗുണവും ഒരു ഓട്, വെറും ഒരു ഓട് മാത്രം. പിന്നെ ഏത് ആര് പ്രഥമരാൻ സ്വാമി അതും ചെയ്യും, അതിന്റെ അപ്പുറവും ചെയ്യും. സ്വാമി സർവതന്ത്ര സ്വാതന്ത്ര്യം സ്വർണം കെട്ടിച്ചു എന്ന് വിചാരിച്ചാൽ നിങ്ങൾ കമണ്ഡലം എന്ന് വിചാരിക്കരുത്, അതല്ല കമണ്ഡലം.